വിജൃംഭതേ തമസോ ഭീരോരിഹ പിശാചവ തജുതൻ ജാഗ്രതി സ്വപ്നലോകവ ദൃശ്യതേ ബുധൈഹി എന്ന് പറഞ്ഞത് എന്താണ്? ജ്ഞാനം പ്രപഞ്ചത്തെ അസത്യമെന്ന് അദ്വൈതത്തിൽ പറയുന്നു. ഇവിടെ പറയുന്നതിന് കാരണം എന്താണ്? എന്താണ് എഴുതി വായിച്ച? അപ്പൊ എഴുതി വായിച്ച എന്തോന്നു? പ്രപഞ്ചത്തെ അസത്യമെന്ന് എന്തിനു പറയുന്നു അദ്വൈതത്തിൽ? ആ അത് പറയണം. പിന്നെ അത് തോന്നുന്നു ഒരുപാട് ആ ഒരു അതല്ലേ അറിയേണ്ടത്. ജ്ഞാനം കൊണ്ട് നശിക്കുന്നു, അതൊരു പോയിന്റ്. അത് എഴുതി, വേറൊന്നും എഴുതിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഇങ്ങനെ പൊതുവായി പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി. ആ ഒരു പോയിന്റ് ഒരു വരി എഴുതാനുള്ള കാര്യമുള്ളൂ. അതിന് 15 മിനിറ്റ് കളഞ്ഞു. അടുത്ത് എന്തുകൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിക്കുന്നു? അതിന് ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ്? പ്രപഞ്ചം അസത്യമായ ആ പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നശിക്കുന്നു. എന്താ അതിന് കാരണം? ഇന്നലെ പറഞ്ഞത് അത് തന്നെ. അസത്യമായോണ്ട് നശിക്കുന്നു. അതിന് കാരണം എന്താ? ആ മായയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതുകൊണ്ട് അത് നശിക്കുന്നു. ഇനി മായയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതുകൊണ്ട് പ്രപഞ്ചം നശിക്കുന്ന എന്തുകൊണ്ട്? അതിന് ഉത്തരം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം. മായയിൽ നിന്ന് ഉണ്ടായ പ്രപഞ്ചം മായയിൽ നിന്നുണ്ടായതുകൊണ്ട് നശിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? വീണ്ടും ചോദ്യം വരും. പ്രപഞ്ചാസത്യമാണ് അത് നേരത്തെ പറഞ്ഞു. മായയിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അസത്യമായ പ്രപഞ്ചം നശിക്കുന്നത്. അതെന്തുകൊണ്ട്? എന്നാലും പറഞ്ഞു മായ അസത്യമായതുകൊണ്ട്. ഇതൊക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായി പറഞ്ഞാണ്, കൃത്യമായി പറഞ്ഞാണ്. മായ അസത്യമായതുകൊണ്ട് അസത്യമായ പ്രപഞ്ചം നശിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അസത്യമായ മായ നശിക്കണം. ക്രമമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് കൂടെ അസത്യ ദർശനത്തെ കുറിച്ച് പറയുന്നത്. ഇനി ജ്ഞാനം കൊണ്ട് നശിക്കണമെന്ന് പറഞ്ഞു. ഏത് ജ്ഞാനം കൊണ്ട്? ഏത് ജ്ഞാനം കൊണ്ടാണ് നശിക്കേണ്ടത്? മായയും പ്രപഞ്ചവും എല്ലാം നശിക്കേണ്ട ഏത് ജ്ഞാനം കൊണ്ടാണ്? അറിയില്ല. ആത്മജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ മിഥ്യാജ്ഞാനമുള്ളത് ആത്മജ്ഞാനം കൊണ്ട് നശിക്കുക അല്ലെങ്കിൽ മായയെ. ഒരു ഉത്തരം പറഞ്ഞാൽ പോരെ, ഇത്രയും കളും സംസാരിക്കുന്നു. നാക്കിന് ഒരു ബ്രേക്ക് വേണം. ആത്മജ്ഞാനം കൊണ്ട് ഇത്രയും പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ആവശ്യമില്ലാത്ത. ആദ്യം പറഞ്ഞതിലും ശരി, പക്ഷെ അത് മാത്രം പറഞ്ഞാൽ മതി. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കൂടെ പറയും. ആത്മജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം, അതുകൊണ്ടാണ് നശിക്കുന്നത്. അപ്പൊ പ്രപഞ്ചം നശിക്കുന്നത് ബ്രഹ്മജ്ഞാനം കൊണ്ടാണെന്ന്. അപ്പൊ എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനം കൊണ്ട് നശിക്കുന്നു? എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ചം നശിക്കുന്നത് അല്ലെങ്കിൽ അവിദ്യ നശിക്കുന്നത്? ബ്രഹ്മസാന്നിധ്യത്തിൽ മായ കൊണ്ടുണ്ടായ പ്രപഞ്ചത്തെയാണ് അപരോക്ഷജ്ഞാനം കൊണ്ട്. ഒരു വാക്കിന്റെ ആവശ്യമുള്ളൂ, ബാക്കി പറയുന്നതൊക്കെ അറിവില്ലായ്മയാണ്. അറിവെന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞ പറയാനേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ പിന്നെ വിശദീകരിക്കുന്നു. അപ്പൊ അപരോക്ഷമായ ജ്ഞാനം, അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് ആണ് അവിദ്യ നശിക്കുന്നത്, പ്രപഞ്ചവും നശിക്കുന്നത്. അപരോക്ഷമായ ജ്ഞാനം, എന്തിനെക്കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനം? ബ്രഹ്മത്തെക്കുറിച്ചുള്ള. അപരോക്ഷമായ ജ്ഞാനത്തിന്റെ മറ്റൊരു പേരാണെന്ത്? ഖണ്ഡാകാര വൃത്തി എന്ന് പറയാം. പിന്നെ എന്ത് പറയും? പിന്നെ എന്ത് പറയും? നാട്ടിലൊക്കെ പറയുന്ന പേര്, മതപ്രഭാഷണത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്നത്. അപരോക്ഷ ജ്ഞാനത്തിന്, അപരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആൾക്കാർക്ക് കേട്ട് പരിചയമുള്ള ഒരു പേര്. സമാധി എന്നും പറയാൻ കുഴപ്പമില്ല, പക്ഷെ പരിചയമുള്ള പേര്. വർക്ക് ചെയ്യുന്നില്ല. സാക്ഷാത്കാരം, ഇതെന്നെ എല്ലാരും പറയുന്നു. ഇപ്പൊ സാക്ഷാത്കാരം അല്ലെങ്കിൽ അപരോക്ഷം ഞാൻ, സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അതിന്റെ സിമ്പിളായ അർത്ഥം എന്താണ്? പ്രത്യക്ഷം ഞാനോ തന്നെയാണ്. അദ്വൈതികൾ പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമൊക്കെ വെച്ചുകൊണ്ട് പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എളുപ്പം പ്രത്യക്ഷം ഞാൻ. അപരോക്ഷം ഞാനോ എന്ന് പറഞ്ഞാലും സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും ഒക്കെ പ്രത്യക്ഷം ഞാനും. അപ്പൊ എന്തിന്റെ പ്രത്യക്ഷം ഞാനും? ബ്രഹ്മത്തിന്റെ. ഒരു ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞു. ഒരുത്തരം അങ്ങനെ പറയാൻ പഠിക്കണം. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അപ്പൊ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഞാൻ, അപരോക്ഷം ഞാൻ, സാക്ഷാത്കാരം കൊണ്ട് ആണ് പ്രപഞ്ചം നശിക്കുന്നത്. എന്തിനു ഈ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ അപരോക്ഷം ജ്ഞാനം എന്ന് എന്തിനു പറയുന്നു? എന്തിനാ അപരോക്ഷം ജ്ഞാനം വേണമെന്ന് പറയുന്നത്? അദ്വൈതികൾ പറയുന്നു എന്തിനാ അങ്ങനെ പോയി? പ്രപഞ്ചം അപരോക്ഷമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമാണ്. അപ്പൊ ഈ പ്രത്യക്ഷമായ പ്രപഞ്ചം നശിക്കണമെങ്കിൽ പ്രത്യക്ഷമായ ജ്ഞാനം വേണം. പ്രത്യക്ഷമായ പ്രപഞ്ചം നശിക്കണമെങ്കിൽ എന്ത് വേണം? പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ടേ നശിക്കും. അതുകൊണ്ടാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ അപരോക്ഷം വേണമെന്ന് പറയുന്നത്. ഈ പ്രത്യക്ഷമായ ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ അവിദ്യ അതും അപരോക്ഷമാണ്. അതും അപരോക്ഷമായ ജ്ഞാനം കൊണ്ടാണ് നശിക്കുന്നത്. ഇപ്പൊ പ്രത്യക്ഷമായ പ്രപഞ്ചം പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ട് നശിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പുസ്തകം എന്റെ മുമ്പായിരിക്കുന്നു. പുസ്തകം പ്രത്യക്ഷമാണ്. പുസ്തകത്തെ കുറിച്ചുള്ള പ്രത്യക്ഷമായ ജ്ഞാനം, അതുകൊണ്ട് പുസ്തകം നശിച്ചു പോകും. പുസ്തകം എന്റെ മുമ്പായിരിക്കുന്നത് പ്രത്യക്ഷ വസ്തുവാണ്. എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള പ്രത്യക്ഷ ജ്ഞാനമുണ്ട്. പുസ്തകത്തിന് ഞാൻ പ്രത്യക്ഷമായ അറിവ്, അതുകൊണ്ട് പുസ്തകം നശിച്ചു പോകും. എന്താ നശിക്കാത്ത? പ്രത്യക്ഷമായ പ്രപഞ്ചം പ്രത്യക്ഷ ജ്ഞാനം കൊണ്ട് നശിക്കും എന്ന് പറഞ്ഞാൽ ഇതും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നശിക്കാത്തത്? ഇന്ദ്രിയങ്ങളുണ്ടോ? അതായത് ബ്രഹ്മജ്ഞാനം കൊണ്ടേ നശിക്കത്തുള്ളൂ. പ്രത്യക്ഷമായ പുസ്തകം പുസ്തകത്തിന്റെ പ്രത്യക്ഷജ്ഞാനം കൊണ്ട് നശിക്കില്ല. പിന്നെ എന്ത് വേണം? ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം മൊത്തം നശിച്ചു. മനസ്സിലായി? ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം അതിനു വേണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നും പ്രത്യക്ഷത്തെ അറിയുമ്പോൾ ഇതൊക്കെ അങ്ങ് നശിച്ചുകൊണ്ട്. അപ്പൊ ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന പ്രപഞ്ചം നശിക്കും. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോ ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന പ്രപഞ്ചം നശിച്ചു. എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന പ്രപഞ്ചം നശിക്കുന്നു? ഉത്തരം പറഞ്ഞാണ്. പ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്തുകൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന പ്രപഞ്ചം നശിക്കുന്നു? പ്രപഞ്ചം അസത്യമായതുകൊണ്ട് ആദ്യം പറഞ്ഞില്ലേ, അതിന് കാരണമായ അവിദ്യ അസത്യം. ഇത് അസത്യമായതുകൊണ്ടാണ് നശിച്ചുകൊണ്ട്. അപ്പോ ഒന്ന് പ്രത്യക്ഷമായിരുന്നാലും പ്രത്യക്ഷമായ മറ്റൊരു ജ്ഞാനം കൊണ്ട് നശിച്ചു പോവാ. അതിനുദാഹരണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്വപ്നം? പ്രത്യക്ഷമാണ്. പക്ഷെ പ്രത്യക്ഷമായ മറ്റൊരു ജ്ഞാനം കൊണ്ട് സ്വപ്നം നശിച്ചു. പ്രത്യക്ഷമായ ഏത് ജ്ഞാനം കൊണ്ടാണ് നശിക്കുന്നത്? ജാഗ്രതയോട്. ഇത് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ബാലപാഠമാണ് ഞാൻ ഈ പറയുന്നത്. എന്നും ബാലപാഠം തന്നെ പറയും എല്ലാ ദിവസവും. അപ്പൊ അതിനാണ് ഇവിടെ ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. എന്നും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒരേ കാര്യം പറഞ്ഞിട്ടും മനസ്സിലാകാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. വീണ്ടും അതേ കാര്യം തന്നെ പറയുന്നു, കാരണം മനസ്സിലാകുന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്യാം? ഒരു കാര്യമല്ല പിന്നെ എന്ത് പറയുന്നു? പുസ്തകം ഞാനും നശിക്കുന്നുണ്ടോ പറഞ്ഞത്? ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യും? പ്രപഞ്ചം നശിച്ചു. ഉദാഹരണം പറഞ്ഞ എന്താണ്? പുസ്തകത്തിന്റെ ജ്ഞാനം പ്രത്യക്ഷമാണ്, അതുകൊണ്ട് പുസ്തകം നശിക്കില്ല. മനസ്സിലായ? മേശയുടെ ജ്ഞാനം പ്രത്യക്ഷമാണ്, അതുകൊണ്ട് മേശ നശിക്കും. ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിച്ചു. ഏതുപോലെ? സ്വപ്നം ജാഗ്രത ജ്ഞാനം കൊണ്ട് നശിക്കുന്നു. സ്വപ്നം ജാഗ്രത കൊണ്ട് നശിക്കാൻ എന്താ കാരണം? ജാഗ്രത ജ്ഞാനത്തെ അപേക്ഷിച്ച് സ്വപ്ന ജ്ഞാനം അസത്യമാണ്. ജാഗ്രതത്തിനെ അപേക്ഷിച്ചെന്ന് പറയും. മനസ്സിലായോ? അതുപോലെ ബ്രഹ്മജ്ഞാനത്തെ അപേക്ഷിച്ച് പ്രപഞ്ചം അസത്യമാണ്. ബ്രഹ്മജ്ഞാനത്തെ അപേക്ഷിച്ച് പ്രപഞ്ചം അസത്യമാണ്. അപ്പോ ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്തെയും പ്രപഞ്ചം നശിച്ചു. ഇതെവിടെയാ സംഭവിക്കുന്നത്? സമാധി. ഇതിനാണ് സമാധി എന്ന് പറയുന്നത്. ഇതൊക്കെ ആര് പറയുന്നു? അദ്വൈതികൾ. ഞാൻ പറയുന്നതെന്തിരിക്കരുത്, അദ്വൈതികൾ പറയുന്ന. അപ്പൊ അതിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞങ്ങളോടുള്ള ഒരു വിരോധം കൊണ്ട് പറഞ്ഞതല്ല, അങ്ങനെ ധരിക്കരുത്. എന്ന് ഞങ്ങളോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞു ഞാനിത് കേട്ടിട്ട് കളഞ്ഞിട്ട് പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആരോടും ഒരു വിരോധമില്ല. കേട്ടോ, നിങ്ങള് ഡെയിലി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് കളയുന്നോണ്ടിരിക്കുമെന്ന് എന്തോ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്ന ആയതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് എനിക്ക് തോന്നിപ്പോവുകയാണ്. വിരോധം കൊണ്ട് ഇതൊക്കെ പറയില്ല, വിരോധം അവിടെ ആരെയും നമ്മൾ കേട്ടാ കളയുമല്ലോ. ശ്രദ്ധിക്കില്ല ഇങ്ങനെ എന്താ ഇത് അദ്വൈതി പറയുന്ന കാര്യം ഞാൻ ഏറ്റു പറയുന്നു. എന്റേതായ പ്രത്യേക അറിവൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയെടുത്ത അറിവൊന്നുമല്ല. അതിന് ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ പറയും. ഇവിടെ പറയുന്നു അതാണ് ഇരുട്ടില് ഇരുട്ട് പിശാചെന്ന് തോന്നുന്നു, അത് നശിച്ചു പോകും. വെളിച്ചം വരുമ്പോൾ പിശാചും പോകും, ഇരുട്ടും. അതിന്റെ സ്ഥാനത്ത് വെളിച്ചത്തിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? വെളിച്ചത്തിന്റെ സ്ഥാനത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ബ്രഹ്മജ്ഞാനം. അതുകൊണ്ട് ഇരുട്ടിന്റെ സ്ഥാനത്ത് എന്തിനാ മനസ്സിലാകുന്നു? ഇരുട്ടിന്റെ സ്ഥാനത്ത് എന്താണ്? മായ. ഓരോരുത്തരും കൂടെ പറഞ്ഞു. പിശാചിന്റെ സ്ഥാനത്ത് എന്തിനാ കാണുന്നു? പ്രപഞ്ചം. അതെല്ലാം സമാധി നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് കാലം അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ഇവിടെ എത്തിച്ചേരും, സമാധിയിലെത്തിച്ചേരും. സമാധി എത്തിച്ചേരുമ്പോൾ അവിടെ ഇതെല്ലാം നിശ്ചയം. അപ്പോ ആ സമാധിയിൽ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ആ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ അയാൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, ഉണ്ടാവും. അനുഭവത്തിനാണ് ബ്രഹ്മ അനുഭവം എന്ന് പറയുന്നത്. മനസ്സിലായ ബ്രഹ്മ അനുഭവം. ആ ബ്രഹ്മ അനുഭവത്തിൽ ബാക്കിയുള്ള സർവ്വതും, ബ്രഹ്മ ഒഴികെയുള്ള ബാക്കിയുള്ള സർവ്വതും എന്ത് ചെയ്യും? നശിച്ചു പോകും. അഖണ്ഡാകാരം കിട്ടി, അതില് സർവ്വതും നശിച്ചു പോകും. ബ്രഹ്മത്തിന് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനത്തിന്റെ കാര്യമായ ബ്രഹ്മവും നശിക്കുന്നു. മണ്ണ് നശിച്ചാ മൺപാത്രം നശിച്ചേ പറ്റും, അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഇത് നശിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അസത്യദർശനം. ഇത് അസത്യം അസത്യം എന്ന് പറയുന്ന ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇരുട്ട് നശിച്ച പിശാചും നശിക്കുന്നില്ലേ? അതുപോലെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതാണ് അദ്വൈതിയുടെ സിദ്ധാന്തം. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇങ്ങനെ പറയും, അങ്ങനെ ഒരു കാര്യം നമ്മള് പറഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം നമ്മള് പറഞ്ഞില്ല. നമ്മള് പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? നമ്മളെന്താ പറഞ്ഞത്? മണ്ണ് നശിച്ചാൽ മൺപാത്രം, അതുപോലെ അവിദ്യ നശിച്ചാൽ പ്രപഞ്ചം. ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത്. ഒരു മതപ്രഭാഷണത്തിനുള്ള എല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞു. ഇത് കൃത്യമായിട്ട് തെറ്റാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇതിനെ വിശദീകരിച്ചാൽ മതി, കൂടുതലൊന്നും പറയേണ്ട കാര്യം. കൃത്യമായിട്ട് പറയാം ഇതാണ്. ഗുരുവിന്റെ ഏതെങ്കിലും ഒരു പദ്യം എടുത്തു വെച്ചിട്ട് ഇതങ്ങ് പറഞ്ഞാൽ മതി. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ആ പദ്യത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആൾക്കാർക്ക് അറിയില്ല ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല, ഇതങ്ങ് പറഞ്ഞാൽ മതി. ഒരു പ്രഭാഷണമാണ്. ഇത് അതിന് ചുരുക്കി പറയുന്നു. ഇപ്പൊ സമാധിയിൽ ചെലപ്പോ ഇതൊക്കെ നശിക്കുന്നു, പ്രപഞ്ചമെല്ലാം നശിച്ചു. പിന്നെ ബാക്കി, പിന്നെ ബാക്കി എന്താ? പിന്നെന്താ സംഭവിക്കുന്നു? അപ്പോഴാണ് അയാൾ മുക്തനാകുന്നത്. ഞാൻ പറയുന്നത് മുക്തി എന്ന് പറയുന്നത് പ്രപഞ്ചമില്ലല്ലോ. പിന്നെ അയാൾക്ക് സുഖദുഃഖങ്ങളില്ല, ജന്മമരണമില്ല, എല്ലാം അവസാനിച്ചു. പിന്നെ ശേഷിക്കുന്ന എന്ത് മാത്രമായിരിക്കും? ബ്രഹ്മം മാത്രം. അതാണ് മുക്തി. മുക്തി എന്തെന്നും നമ്മുടെ എല്ലാം നശിക്കുന്നു, ബ്രഹ്മ അവശേഷിക്കും. അതാണ് ഇപ്പൊ സമാധിയിൽ ഒരാൾ മുക്തനാകും. മനസിലായോ? തെളിവുണ്ട്. തെളിവോടെ കൂടിയായത് പറയുന്നു. എന്തായാലും തെളിവ് തെളിവാണ്. സമാധിക്ക് സുഷുപ്തി തെളിവാണ്. ഇതിനെന്താ തെളിവ്? വേദത്തിലൊന്നും ഇങ്ങനെ വിശദീകരിച്ചതും പറഞ്ഞിട്ടില്ല. ഇതിന് തെളിവ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സമാധി പോയിട്ട് പ്രപഞ്ചമെല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വന്ന എന്നെ പോലെയുള്ള ആൾക്കാർ ഇതിന് തെളിവ്. സംശയമുണ്ടോ? ഒരു പരിഹാസം. സമാധി പോയിട്ട് എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ നശിപ്പിച്ചിട്ട് വന്ന ആൾക്കാർ എഴുതിയിരിക്കുന്നതാണ് അതിന് തെളിവ് പറയുന്നത്. എല്ലാം പ്രപഞ്ചമെല്ലാം നശിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു, തിരിച്ചു വരുന്നു എന്നിട്ട് ഇതൊക്കെ പറയാൻ വേണ്ടി. മനസ്സിലായോ? എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വരാം. സമാധി പോയിട്ട് ഇതെല്ലാം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം? തിരിച്ചു വന്നിട്ട് പറയാം. എന്നുപോലെ സമാധിക്ക് ശേഷം എന്നുപോലാണോ ഇവിടുന്ന് പുറത്തിറങ്ങി പറഞ്ഞോളി? ഇന്ന് ആർക്കാ നഷ്ടം? ഇവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങി പ്രഭാഷണം നടത്തില്ലേ? അപ്പം പറയണ എന്താണ്? ഞാൻ സമാധി പോയി, പ്രപഞ്ചത്തെ നശിപ്പിച്ച് തിരിച്ചു വന്ന് പറയണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഓരോ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, എനിക്കും പറയാം. എന്താണ് ഇത് തന്നെ തെളിവ്? എഴുതിയിരിക്കുന്നതും പറയുന്നതും തന്നെയാണ് തെളിവ്. ധൈര്യമുണ്ടോ പറയാൻ? ചങ്കൂറ്റം കൊണ്ട് രാമായണം വായിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരു ചങ്കൂറ്റം വേണം പറയാൻ. മടിക്കരുത്, അറക്കരുത്, ധൈര്യമായിട്ട് പറയണം. എന്താണ്? സമാധി പോയി, പ്രപഞ്ചം നശിച്ച് തിരിച്ചു വന്നു പറയുന്നു. അതാണ് ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അത് മതി, എളുപ്പതാണ്. എന്നാ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്നറിയാൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് ധാരാളം മതി. നിങ്ങളുടെ ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ വേണ്ട. വിട്ടരെ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ വിട്ടല്ലേ. സംഗതി ഇങ്ങനെയാണ്, അതിന് തെളിവ് ചോദിച്ചാൽ എന്താണോ സമാധി പോയി തിരിച്ചു വന്ന ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതാണ് തെളിവ്. എങ്ങനെ വിശ്വാസം? സമാധി പോയി ഒരാൾ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റും, വേറെന്താ വഴി? ഞാൻ പറയണേ, ഞാൻ സമാധി പോയിട്ട് തിരിച്ചു വന്നു, നിങ്ങൾക്ക് അത് വിശ്വസിക്കാനേ പറ്റും. എങ്ങനെ ഉണ്ടെന്നാ സമാധി പോയിട്ട് വന്നവരാണെന്ന് പറയുന്നുണ്ടോ? അവർക്ക് നിങ്ങളെ പോലെ അല്ല തന്റെ ഇടമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പോലെ അല്ല അവർക്ക് തന്റെ ഇടമുണ്ട്. അങ്ങനെ പറയുന്നവര് അല്ല, നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ആരാണോ പറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാര് അവരെ പോട്ട് ചെയ്ത് പറയും, ആ ഗുരു ഇങ്ങനെ പറഞ്ഞു സമാധി പോയിട്ട് തിരിച്ചു വന്നു. സമാധി പോയി പ്രപഞ്ചമെല്ലാം നശിച്ചു, ബ്രഹ്മജ്ഞാനം ഉണ്ടായി, തിരിച്ചു വന്നു എന്ന് ഗുരുക്കന്മാരെഴുതിയിരിക്കും. പക്ഷെ ഒരു കാര്യം, അതിനകത്തൊരു വലിയ വൈഷമ്യമുള്ളത്, അതിനകത്തൊരു വലിയ കാര്യമായൊരു വൈഷമ്യമുള്ളതെന്ന് വെച്ചാൽ ഗുരുക്കന്മാരും ഞാൻ സമാധി പോയിട്ട് തിരിച്ചു വന്നു എന്ന് ആരും എഴുതുന്നില്ല. പിന്നെ എന്താ എഴുതുന്നത്? സമാധി പോകാം, തിരിച്ചു വരാം, ഇങ്ങനെ എഴുതത്തുള്ളൂ. അവിടെ താൻ തന്റേതായിട്ട് ആരും എഴുതാറില്ല. അത് നമ്മുടെ ഈ പറയുന്ന ലോക്കൽ സ്വാമിമാരൊക്കെ പറയാറ് എന്താണ്, ഞാൻ ബ്രഹ്മജ്ഞാനം ഉണ്ടായി പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇത്തരം എഴുതി വെച്ചിരിക്കുന്ന ആധികാരികമായ ആരും തന്നെ ഞാൻ സമാധി പോയി പ്രപഞ്ചം നശിച്ചു അവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി തിരിച്ചു വന്നു എന്ന് വ്യക്തമായിട്ടിപ്പോ ആൾക്കാരൊക്കെ ആത്മകഥ എഴുതുമല്ലോ, അതുപോലെ ആത്മകഥയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇനി എഴുതി തുടങ്ങാം. സമാധി ആത്മകഥ എന്നാ യൂട്യൂബിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറയുന്നുണ്ട്. ഞാൻ സമാധി പോയി ഇപ്പോ തിരിച്ചു വന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് വ്യക്തമായി പറയുന്ന യൂട്യൂബ് സ്വാമിമാരൊക്കെ ഉണ്ട്. അത് വലിയ സ്റ്റേജിലിരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇന്നുണ്ട്, പക്ഷെ നമ്മുടെ പഴയ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ആരും ഞാൻ പോയി തിരിച്ചു വന്നെന്ന് എഴുതിയിട്ടില്ല, ഗുരുദേവനും എഴുതിയിട്ടില്ല. സമാധിയെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഗുരു എന്താണ്, ഞാൻ സമാധി പോയി തിരിച്ചു വന്നു, അങ്ങനെ എഴുതിയിട്ടില്ല. ശ്രീയമ്മ ശ്രീയമ്മക്ക് പന്മന ആശ്രമത്തിൽ വന്നു ഇങ്ങനെ വലിയ പ്രശസ്തനായി വന്നപ്പോഴത്തേക്ക് അവിടെ ആരും വരാറില്ല, ഇവിടത്തെ പോലെ ജനം അവിടെ അധികം കൂടാറില്ല. അപ്പൊ ആള് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇയാളെ വന്ന് വിളിച്ചു. ഇത്തിരി പ്രശസ്തനാണല്ലോ, അവിടെ ആരെങ്കിലും വരണം, ആള് കൂടണമെങ്കിൽ സിനിമാ നടന്മാര് വരണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ വരണം, എന്നാലും ആള് കൂടത്തുള്ളു. ചട്ടമ്പി സ്വാമി ഒന്നും ആർക്കും വേണ്ട, അതൊന്നും ആണില്ല, മാർക്കറ്റ് ഇല്ലാത്ത സ്വാമി ഉള്ള കാര്യം ഞാൻ പറയും. ചട്ടമ്പി സ്വാമിക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ആളാണ്. ആൾക്കാരില്ല ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പം ജയറാമിനെ വിളിക്കും, പിന്നെ സിനിമാ നടിമാരെയൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ എവിടെ ആണ് വരുത്തുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര ആളാണ്, നമ്മളെയൊക്കെ അടിച്ചു മറിക്കും. അങ്ങനെ ഞാൻ ഇയാളെ ഒരിക്കൽ അത് വഴി പോകുന്നെന്ന് അറിഞ്ഞ് വിളിച്ച് വന്നു. വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ടോ വന്നു, നമ്മളൊരു കാര്യം ചെയ്യുക, സമാധിയെ കുറിച്ചൊന്ന് സംസാരിച്ചോ കൊള്ളാം. സമാധിയെ കുറിച്ച് ഇവിടെ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. പുള്ളി സംസാരിച്ചു യോഗത്തെ കുറിച്ച് വരം പറഞ്ഞു, സമാധിയെ കുറിച്ച് പുള്ളി ഒരു അക്ഷരവും പറഞ്ഞില്ല. പറയാത്ത കാര്യം ഇതിനെ കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിലേ പുള്ളി സംസാരിച്ച് ശീലിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാശ്രമത്തിൽ സംസാരിക്കുമ്പോ ഇവിടെ ആർക്കെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അബദ്ധമായാലും എന്ന് വിചാരിച്ച് പുള്ളി അതിനെ കുറിച്ച് മിണ്ടിയതേയില്ല. മറ്റേ അടുത്ത ഇതൊക്കെ പറയുന്നത് ഡോക്ടർമാരടുത്തും ഇഞ്ചിനീയർമാരടുത്തും IAS-കാരടുത്തും ഒക്കെ പറയുന്നത്, അല്ല കുറഞ്ഞ ആൾക്കാരുടെ അവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. എന്തു പറഞ്ഞാലും അവരെന്ത് ചെയ്യും, അമ്പമ്പട രാവണം പറഞ്ഞു. അവിടെ ഇത് പറയാൻ പറ്റും. അപ്പൊ എനിക്കറിയാവുന്നുണ്ട്, അതുകൊണ്ട് പുള്ളി പറഞ്ഞില്ലെന്ന് തന്നെ ഞാൻ പറയുന്നു. എന്നെ കുറിച്ചും പുള്ളിക്ക് പരിചയമൊന്നുമില്ല. ഒരാശ്രമമാകുമ്പോ മറ്റ് സ്വന്തം ആശ്രമത്തിൽ ഇരുന്നല്ലേ പറയുന്നു, വേറെ ആശ്രമത്തിൽ ചെല്ലുമ്പോ അവിടെ ആരെങ്കിലും ഇതിനെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിലോ ചോദ്യം ചോദിച്ചാലും മറ്റൊരു കാരണം കൂടെ ഉണ്ടായി. പുള്ളി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോ തന്നെ ഒരാൾ അവിടെ വന്ന് ചോദിച്ചു, ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കള്ളവല്ലേ, ഇതെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി അവിടെ മുഖത്ത് നോക്കി ചോദിച്ചു, പുള്ളി ആകെ അങ്ങ് ഇതായിപ്പോയി. ഒരാളൊന്ന് ചോദിച്ചു പുള്ളിയോട്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കള്ളവല്ലേ, ഇതെന്തെങ്കിലും സത്യം ഉണ്ടോ? അപ്പൊ പുള്ളി ഒന്ന് ഞെട്ടി ആദ്യം, കാരണം ശിഷ്യന്മാരാരും ഇങ്ങനെ ചോദിക്കത്തില്ലല്ലോ. ശിവന്മാരാരും ചോദിക്കത്തില്ലല്ലോ. ചോദിച്ചത് ഉണ്ണികൃഷ്ണൻ അറിയാമോ? ആ പുള്ളി അങ്ങനെ തലതിരിഞ്ഞ ചോദ്യം ചോദിക്കാത്ത. പുള്ളി ഉടനെ പറഞ്ഞു, ആ അതൊക്കെ സത്യമാണ്, ഞാൻ പറഞ്ഞൊക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് വിളറി. എങ്കിലും പുള്ളി ഒരേതൊക്കെ ഉത്തരം പറഞ്ഞു. പുള്ളി സാറിന് ബുദ്ധിമാനും കഴിവുള്ള ആളുമാണല്ലോ, കഴിവുള്ള ആളാണ്, ബുദ്ധിമാനാണ്, അതൊന്നും സംശയമില്ല. അതൊക്കെ തന്നെ ഇതല്ലേ മൊത്തം ചോദിച്ചത്, മൊത്തം ഇത് കള്ളവെന്നല്ലേ പറഞ്ഞത്. പിന്നെ പുള്ളി സമാധിയെ കുറിച്ച് അവിടെ എന്തെങ്കിലും പറയും, പൊതുവായി ചെറുതായി കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പക്ഷെ പുള്ളി വിളിച്ചതല്ല, അറിയപ്പെടുന്ന ആളാണല്ലോ, പലർക്കും കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവരുടെ കുറച്ച് ആൾ കൂടുതലുണ്ട് വിചാരിച്ചിട്ട്. പുള്ളി പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് കള്ളമാണ്, വായിച്ചിട്ടുണ്ടോ പുസ്തകം? മൊത്തം കള്ളത്തിന് എഴുതി വെച്ചിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? കള്ളത്തരങ്ങളും വിഭ്രാന്തികളും വെറുതെ അങ്ങനെ ഒരു ബാബാജി ഇല്ല, അതൊക്കെ പുള്ളിയുടെ സങ്കല്പമാണ്. ഇയാള് കൃഷ്ണമൂർത്തിയുടെ ഒരു സ്കൂളില് വാർഡനായിരുന്നു. അപ്പൊ ഇങ്ങയുടെ കൂടെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ട്, എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഇപ്പൊ അറിയ ബന്ധമില്ല. ഇപ്പം കുറെ കാലം അവിടെ ജോലി ചെയ്തിരുന്നു. ഇയാള് വാർഡനായിരുന്നു, മറ്റേ അധ്യാപകരായിരുന്നു. അവിടെ ഇയാള് കാണിയും സംസാരിക്കുകയും ചെയ്യുന്ന സാറിന് മനുഷ്യരെ പോലെ തന്നെയാണ്. അന്ന് ഇയാൾ ഈ പറയുന്ന യാതൊരു ഇതും ഇങ്ങേറിലില്ലായിരുന്നു. പിന്നെ പ്രശസ്തനാകാനും ഗുരുവാകാനും വേണ്ടി പുള്ളി അവിടെ ഇരുന്നു കൊണ്ടൊരു പുസ്തകം എഴുതിയാണ്. പുസ്തകത്തില് ഭാവനാരൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തു. മൊത്തം പുള്ളിയുടെ ഭാവനയാണ്. ഹാരി പോട്ടർ എന്ന് പറഞ്ഞൊരു നോവലെഴുതിയിട്ടുണ്ട്. അതുപോലെ ഭാവനാത്മകമായിട്ട് ഇങ്ങനെ ഒരു കഥ എഴുതി പ്രസിദ്ധീകരിച്ച് ഒരു സുപ്രഭാതത്തെ ആളെന്ന് വരുമായി. അപ്പോ ഇങ്ങനെ ഇടയ്ക്ക് കള്ളത്തരമെന്ന് പറയുന്നതിന് ഒരു തെളിവ് ഇങ്ങനൊരു ബദരിയിൽ നിന്ന് കൈലാസത്തിലേക്ക് ഒരു യാത്ര നടത്തിയതിനെ കുറിച്ച് വർണ്ണിക്കുന്നു. ഭയങ്കരമായ യാത്ര. അപ്പൊ ഇത് വായിച്ചിട്ട് ആ കാലം വെച്ച് ഒരാളെഴുതി ബദരിയിൽ നിന്ന് കൈലാസത്തിലേക്ക് ഒരു വഴിയുണ്ട്, പക്ഷെ ആ വഴി മിലിട്ടറി അടച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരീച്ച പോലും പോകാൻ പറ്റില്ല. പിന്നെ ഇയാള് പോയി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് ഭാവനയിൽ എഴുതിപ്പിടിപ്പിക്കുന്നതാണ്. ആ രാമേന്ദ്രനെ പോലുള്ള പുസ്തകങ്ങളും അധികം ഒക്കെ വായിച്ചിട്ട് ഭാവനയിൽ എഴുതി പിടിപ്പിച്ചാണ് രാമേന്ദ്രൻ ഇതുപോലെ വെറും കള്ളത്തരമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഹിമാലയത്തെ കുറിച്ച്. അവിടെ നമ്മളിവിടെ കാണുന്നത് പോലെയുള്ള മനുഷ്യരേ ഉള്ളൂ. കൂടുതലായിട്ടുണ്ടെന്ന് പറയുന്നത് കുറെ കിറുക്കന്മാരും സ്വാമിമാരുണ്ട്, അല്ലാതെ വേറെ ആരും ഇല്ല. രക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഒന്നുമില്ല. ഞാനവിടെ കുറെ കറങ്ങി നടന്നത്, അങ്ങനെയൊന്നും ആരുമില്ല. ചില കൃഗന്മാരെ കണ്ടിട്ടുണ്ട്, അത് ചികിത്സ മാറും എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്നോണ്ട് മാറത്തില്ലെന്നേ. ഇവിടെ കണക്ക് ചികിത്സ മാറ്റും. അതാണീ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നമ്മള് എന്താണ്. പിന്നെ പുള്ളിക്കൊരു മാർക്കറ്റിന് ഒരു പ്രധാനമായ ഒരു വഴി വന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പുള്ളിയൊരു മുസ്ലിമാണ്. അപ്പൊ ഹിന്ദുക്കൾ ഒരുപാട് പേര് മുസ്ലിം ആവാറുണ്ട്, മുസ്ലിം ആരും ഹിന്ദു ആവാറില്ല. അപ്പൊ ഒരുത്തനെ കിട്ടിയപ്പോ അവനെ എന്ത് ചെയ്തു, അവനെ അങ്ങ് മാർക്കറ്റ് ചെയ്തു, പത്മഭൂഷണം എന്തൊക്കെ കൊടുത്ത്. മനസ്സിലായ എന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഒരു മുസ്ലിം ഹിന്ദുവായി എന്ന് പറഞ്ഞപ്പോ ബി ജെ പി കാർക്ക് അങ്ങ് ഇതായി. ഇതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നു, മുസ്ലിം ഹിന്ദു ആവുന്നു, ഹിന്ദു മുസ്ലിം ആവുന്നു, ഇതൊക്കെ വല്ല അർത്ഥമുണ്ട്. എല്ലാ ബന്ധങ്ങളല്ലേ. പക്ഷെ അതുകൊണ്ട് പുള്ളിക്ക് ഒരു അംഗീകാരം അങ്ങനെ കിട്ടി. പിന്നെ ബുദ്ധി കഴിവൊക്കെ ഉള്ള ആളാണ്, സ്ഥാപനമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇല്ലാത്ത കഥകളൊക്കെ എഴുതി പഠിപ്പിച്ച്. ജ്വലനാണെങ്കിലും കുറെ അഭ്യാസമൊക്കെ പെൻസിലൊക്കെ യാത്ര ചെയ്യുന്നു എന്ന് ഇപ്പം കാണുന്നില്ല, കേട്ടുന്നില്ല. എനിക്കളെ കുറിച്ച് വ്യക്തം അറിയിട്ടില്ല. ഒരിക്കൽ പന്മന വന്നാലും അറിയത്തില്ല. പൊതുവെ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരാണ് പണം ഉണ്ടാക്കുന്നതും പേരുണ്ടാക്കുന്നതും പ്രശസ്തി ഉണ്ടാക്കുന്നതും. ഇതിന്റെയൊക്കെ പിന്നിലെല്ലാം കള്ളക്കഥകളാണ്. ആ സമാധിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, സമാധിയെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തര് സമാധി പോയിട്ട് തിരിച്ചു വന്നു എന്ന് വരാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വന്നു എന്ന് അങ്ങനെ ആരും എഴുതിയിട്ടില്ല. ഗുരു എഴുതിയിട്ടില്ല. ഗുരു എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഗുരു ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. ഗദ്യകൃതി വിദ്യകൃതിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മുമ്പേക്കൂടെ വായിച്ചിട്ടുണ്ട്. സമാധിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ടില് ഒന്നും രണ്ടും ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു സമാധിയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ സമാധി നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ഈ അദ്വൈതികൾ പറയുന്ന സമാധിയെ കുറിച്ചല്ല ഗുരു പറഞ്ഞില്ല, വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു സമാധിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സമാധി എന്ന് പറയുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാകാം ഓരോരുത്തർക്കും. പ്രപഞ്ചത്തെ വിസ്മരിക്കുക, അല്ലെങ്കിൽ പ്രത്യേക ഒരവസ്ഥയിലെത്തിച്ചേരും, ഇതൊക്കെ ഉണ്ടാവും, ഉണ്ടാകില്ല എന്നുള്ളതല്ല. പക്ഷെ അദ്വൈതി പറയുന്ന ഈ സമാധി, അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടാകുക, പിന്നെ അവിടെ പ്രപഞ്ചം നശിച്ചു പോവുക, ഉണരുക, പ്രപഞ്ചം വീണ്ടും തിരിച്ചു വരിക, ആ രീതിയിലൊക്കെ ഒരു വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ സമാധിയെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. ഒരു വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. ആ നിശ്ചല വൃത്തി മാത്രമായി അനുഭവിച്ച് ആ അഖണ്ഡാകാര വൃത്തിയുടെ ഗോളസ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങൾക്കും നെഞ്ചിലൊടിക്കും തമ്മിൽ സൂര്യപ്രകാശ ഗോളങ്ങൾക്കുള്ളതുപോലെ യാതൊരു വൈലക്ഷണ്യം ഇല്ലെന്നുള്ള അനുഭൂതിയെ ദൃഢീകരിച്ച് ഭോഗ ഭോക്തൃ ഭോഗ്യ അനുഭൂതി വിട്ട് ശരികാചേഷ്ട മാത്ര പ്രവൃത്തിയോടുകൂടി യഥേഷ്ടം വിഹരിക്കുന്ന ഇന്ദ്രിയൊടിയിൽ അനുഗ്രഹം ഉണ്ടാകണം. അത് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുന്നതിന് അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. തനിക്ക് അവസ്ഥ ഉണ്ടായിരുന്നില്ല പറയും, തന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്ന വേറെ ഭാവമുണ്ട്. അത് കണ്ടിട്ടില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. അതൊക്കെ യുക്തി, യുക്തി കൊണ്ട് പറയാം. അവിടെ പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അവസാനം എന്താ എഴുതിയിരിക്കുന്നു? നാം ഇതുവരെയും ബഹുമുഖനായിരുന്നു. അവസാനം അവസാനം വായിക്കുമ്പോൾ ആദ്യമായി അതിന്റെ അവസാനം പൂർവവാസനകൾ പെരുത്ത് പണ്ടത്തെ പോലെ പ്രപഞ്ചം തോന്നും. ഇതും മേൽപ്രകാരം ആവാതോടെ ചിന്തിച്ചിത്തിലൊടുക്കി ചിത്തായി നിൽക്കണം. ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അശുദ്ധവാസന ക്ഷയിച്ച് ആധാരമില്ലാതെ ശുദ്ധവാസനയിൽ മാത്രയിൽ തന്നെ അടങ്ങി ഈ രണ്ടു വാസനകളിലും ബന്ധിച്ചത് അഹങ്കാരിയും കേട്ട് പൂർണ്ണമായി നിൽക്കും. ആസ്ഥാനം ചിത്തുമല്ല, ജഡവുമല്ല, തത്വമല്ല, ഇതും സ്വന്തമനുഭവം എന്ന് പറയുന്നില്ല. സുഖാദികളായ ബന്ധങ്ങളൊന്നുമല്ല. അവിടെ സ്വന്തം ഞാനെന്ന് പറയുന്നില്ല, എന്റെ അനുഭവമായിട്ട് പറയുന്ന ഒരു ഭാവമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. ചിന്തിച്ചു ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തിൽ ഇതൊക്കെ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു. അപ്പോൾ ഇത് മുമ്പിൽ കണ്ടിരുന്ന കല്പിത പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് നിരാധാരമായ ഇതം വൃത്തി ഊർധമുഖിയായി ജീവബോധത്തോടുകൂടി അഖണ്ഡത്തിൽ ലയിച്ച് ചിത്തു മാത്രമായി വരുന്നു. തന്റെ കാര്യം പറയുന്നത് സ്വയം അതവിടെ എന്നാ ചോദിച്ചു. അപ്പോ ഇത്രയും കാലമായി ഗുരുദേവ കൃതിയുമായി ദൈവത്തെ കുറിച്ച് പറയുന്നിടത്ത് നാം ഒന്നായി പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം അത് വായിക്കും. നാം ഇതുവരെയും ബഹുമുഖനായിരുന്നു, ഇനി അന്തമുഖത്തോടു കൂടിയവൻ ആയിത്തീരുന്നു. ആ ഇവിടം എത്രയോ ദിവ്യമായിരിക്കുന്നു. നാം ഇതുവരെ നിന്നിരുന്ന ഒരു ദിവ്യമായ കണ്ണാടിയിലാകുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ദൈവം. ഇതിനെ നാം മുമ്പിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ യാതൊരു മറവും കാണുന്നില്ല. നാം ദൈവം ഒന്നായിരിക്കും. ഇനി ആത്മവിലാസത്തിൽ ഒന്നായി പോകുന്നു. നമുക്കിനി വിവരിക്കുന്നതിന് കഴിയില്ല. കഴിയില്ല. ഇത് സ്വന്തം കാര്യം പറയാണ്, ഇങ്ങനെ ഒരു അനുഭവം. അവിടെയും ബാക്കി ഈ പറയുന്ന രീതിയിലല്ല പറയുന്നത്. എങ്ങനെ അദ്വൈതികളുടെ സാധാരണ പറയുന്ന പോലെ അല്ല അവിടെ പറയുന്നത്. ഗുരുവിന്റെ ഒരു പ്രത്യേക അനുഭവത്തെ കുറിച്ച് പറയുന്നു. കാരണം അവിടെ നാം, ഞാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പറയുന്നത്. ആ പറയുന്നതും ഈ രീതിയിലല്ല. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യുന്നു, ദൈവത്തോട് ഒന്നായി പോകുന്നു. അതും അവിടെ ഒരു ചിന്താ രീതിയാണ് പറയുന്നത്. ായി തീരുന്നു. എത്രയോ ദിവ്യമായിരിക്കണം. ഇതുവരെ നിന്നിരുന്ന ഒരു ദിവ്യമായിരിക്കുന്ന കണ്ണാടിയിലാണ്. ഇത് തന്നെയാണ് നമ്മുടെ ദൈവം. ഇതിനെ നാം ഇതിനു മുന്നിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ യാതൊരു മറവും കാണുന്ന നാമം ദൈവം ഒന്നായി തീരുന്നു. സ്വപ്തമായ ഒരു അനുഭവത്തെ കുറിച്ച് പറയും. നാമം ദൈവം ഒന്നായി തീരുന്നു. ഇനി നമുക്ക് വിവരിക്കുന്നതിന് പാടില്ല. ഇനി ഇനി ഒന്നും പറയാൻ പറ്റില്ല. നാം ദൈവത്തോട് ഒന്നായി പോകും. ഇതൊരു തന്റേതായ ഒരു സ്വകാര്യമായ ഒരു അനുഭവത്തെ കുറിച്ച് ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇത് ഈ സാധാരണ പറയുന്ന അദ്വൈതികൾ പറയുന്നത് ആ വിശദീകരണമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മറ്റേതൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാരും പറയുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒന്നും നാം എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ മാത്രം എന്താണോ നാം, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഗുരുവിന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അത് ഇനി എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു സമാധിയാണ്. ബാക്കി പിന്നെ എന്തുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവിടെ അതിനെക്കുറിച്ച് ഒരു വിശദീകരണമോ വിശകലനമോ ഒന്നുമില്ല. വിലക്ഷണമായ അത് ഈ പറയുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.